ഏഴാം ദശകം. ഈരേഴാമുലകായ് പിറന്നും അവിടുന്നേറ്റം മുകൾ തട്ടിലായ ആരാധിപ്പൊരു സത്യലോകം അതിലെത്താതാവുമായി സ്വയം. ആരെപ്പറ്റി ഹിരണ്യഗർഭനിധി ചൊല്ലുന്നു പദങ്കുംപിടുന്ന രമ്യന് രജസ്യെന്നു പലതും സൃഷ്ടിപ്പതിന്നുത്സുഖം. സൃഷ്ടിക്കുള്ളൊരു കൗതുകത്തോടു മഹാവേദസ്വതാനെ പലേ മട്ടിൽ ചിന്തകൾ ചെയ്തുകൊണ്ട് പിടികിട്ടാതെ കുഴങ്ങിയിടിനാൻ. നീ അപ്പോൾ ജഗതാമ്പതെ തപതപേത്യാകാശവാണി സുധാസാരം തൂകി വിരിഞ്ചിനേകി തരാം സോന്മേഷം ഉത്ബോധനം. ആരിച്ചൊന്നപുമാൻ ജഗത്ത് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിടവേ നോക്കി ദിക്കുകളൊക്കെയോ ഒന്നും അവിടെ കണ്ടില്ല വാക്യർത്ഥവും. ഓർത്തോ രാജിരദിവ്യവത്സരമകോ ചെയ്തു തപസ്സേറ്റവും സന്തോഷിച്ച് അജനേകി ദർശനം അതീവാശ്ചര്യ വൈകുണ്ഠവും. മായാദേവി വികാരമേറ്റിടുവതില്ലെന്നെങ്ങു സർവോന്നതം ശോകക്രോധവിമോഹഭീതിരഹിതം ജ്യോതിർമയം സർവവും. ഏതൊന്നാൽ കളിയാടിടുന്ന സകലാനന്ദങ്ങളാ ബ്രഹ്മനാൽ കാണപ്പെട്ടതുലാലസിപ്പു ഭഗവൻ വൈകുണ്ഠലോകം ഹരേ. ഏവർക്കുണ്ടു ചതുർഭുജം ഹരിമണിശ്യാമം മഹാശോഭയും നാനാഭൂഷണരത്നകാന്തികൾ വിരാജിക്കും വിമാനങ്ങളും. ഭക്തിക്കുള്ളൊരു ശക്തി കൊണ്ടും അവിടെ ചെന്നെത്തിയോരാം മഹാദിവ്യന്മാർക്കിട അജ്ഞതയ്ക്ക് ഒരിടിവാൾ വാഴട്ടെ വൈകുണ്ഠമേ. നാനാദിവ്യവധുക്കൾ ചേർന്നു പണിവൂപാദങ്ങൾ വിദ്യുല്ലതയ്ക്കൂനം നൽകി ജഗന്മനസ്സു മുഴുവൻ നേടി പ്രഭാരൂപയായി തൊൽപാദാംബുജഗന്ധമേൽക്കുവതിനായി മാത്രം മഹാലക്ഷ്മിയെങ്ങുൽഭാസിപ്പു മഹത്വമേറ്റും അവിടം കിട്ടാൻ കൊതിക്കുന്നു ഞാൻ. നീ കാണിച്ച മഹോന്നത സ്ഥലമതിൽ ശ്രീരത്നസിംഹാസനം തന്നിൽ കോടിരവിക്കു തുല്യകടകാദ്യാഭം കിരീടത്തൊടും. ശ്രീവത്സാംഗവുമാർന്നു കൗസ്തുഭമണിക്കേശുന്ന ഇളഞ്ചോപ്പുമായി കണ്ടു കാരണരൂപ നിന്നെ വിധിയെ കാഴ്ചക്കിരക്കുന്നു ഞാൻ. കായാമ്പൂ കറുത്ത മേഘമിവയെപ്പോലെ ലസിച്ചെങ്ങുമേ മൂടിക്കൊണ്ടു മനോജ്ഞഹാസമിയലുന്നോരാ മുഖം പൂണ്ടുമേ. കയ്യിൽ താമര ശംഖചക്രഗതയും നന്നായി ലസിച്ചങ്ങിനെ ബ്രഹ്മാവിന് ഉരുമോദമേകിയ ഭവാൻ ദീനം ശമിപ്പിക്കമേ. സംഭ്രാന്തിയ കമലാസനന്ദവപദാംഭോജത്തിൽ വീണ് ഏറ്റവും സന്തോഷിച്ചു കൃതാർത്ഥനായി ഇതുവിധം പ്രാർത്ഥിച്ചു സാർത്ഥങ്ങളായി അങ്ങയ്ക്കിന്നറിയാവതെൻ്റെ ഹൃദയം ദ്വൈതം മഹാദ്വൈതവും ഭംഗ്യാ നിന്നെയറിഞ്ഞിടേണം അവിടുത്തെ ഞാൻ ഭജിക്കുന്നയേ. അല്പം ചോന്ന പദത്തിൽ വീണ വിധിതൻ കൈ തൻ്റെ കയ്യാൽ പിടിച്ചു പ്രേമത്തോട് ബുദ്ധനാക ഭവബന്ധത്തിനതീതൻ ഭവാൻ. അല്പം ചോന്ന പദത്തിൽ വീണ വിധിതൻ കൈ തൻ്റെ കയ്യാൽ പിടിച്ചു പ്രേമത്തോട് ബുദ്ധനാക ഭവബന്ധത്തിനതീതൻ ഭവാൻ. ഇമ്മട്ടോതി അജൻ്റെയുള്ളിൽ അവിടുന്നേറ്റം തെളിഞ്ഞെത്തിയ സൃഷ്ടിക്കുള്ളൊരു ശക്തി നൽകി ഭഗവൻ ശക്തിക്കിരക്കുന്നു ഞാൻ.